സ്വർഗീയ താതനോടി ജനത്തെ രമ്യതയിൽ കോർത്തിണക്കാം. ബലിയായ നാഥ നിൻ മുറിപ്പാടുകൾ അനുതാപമോടെ മുത്തിയിടാം. അത്യാശയോടിവർ മരണം വരിക്കാൻ ശൂന്യം നിൻ കല്ലറ ധൈര്യം. അത്യാശയോടിവർ മരണം വരിക്കാൻ ശൂന്യം നിൻ കല്ലറ ധൈര്യം. ോടി ജനത്തെ ധന്യതയിൽ പോർത്തിണക്ക ബലിയായ നാഥ നിൻ മുറിപ്പാടുകൾ അനുതാപമോടെ മുത്തിയിടാം. സമാപന പ്രാർത്ഥന. വരുവിൻ നമുക്ക് രമ്യതപ്പെടാമെന്ന് പ്രവാചകനിലൂടെ അരുൾ ചെയ്ത നിത്യനായ ദൈവമേ, ഞങ്ങൾക്കു വേണ്ടി മരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവജലത്തിൻ്റെ ഉറവയായ ദൈവമേ, നിന്നെ മറന്ന് പൊട്ടക്കിണറുകൾ തേടിപ്പോയ ഞങ്ങൾ നിന്റെ കാരുണ്യം യാചിക്കാൻ പോലും അർഹരല്ല. ഗാകുൽത്തായിൽ തിരുഹിതം പൂർത്തിയാക്കിയ അങ്ങേ തിരുക്കുമാരൻ മാത്രം അതിന് യോഗ്യനാണ്. അവൻ്റെ മുറിപ്പാടുകളിൽ നിന്നൊഴുകുന്ന തിരുരക്തം ഞങ്ങൾക്കു വേണ്ടി നിന്റെ മുൻപിൽ മാധ്യസ്ഥം യാചിക്കുന്നു. ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ അടയാളമായ ആ മുറിപ്പാടുകളെ പശ്ചാത്താപത്തിൻ്റെ മിഴിനീരോടെ ചുംബിക്കുന്ന ഞങ്ങളിൽ നിന്റെ കാരുണ്യം നീ ചൊരിയണമേ. ആറിപ്പോയതേതും ചൂടുള്ളതാക്കുവാനും വാടുന്നതേതും നനയ്ക്കുവാനുമായി നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. തൻ്റെ ഏകജാതനെ ഞങ്ങൾക്കു നൽകിയ താതന് സ്തുതിയും ശിക്ഷ ഏറ്റുവാങ്ങി രക്ഷ നൽകിയ പുത്രന് ആരാധനയും, രക്ഷയായി ഇന്നും ഞങ്ങളിൽ നിവസിക്കുന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ.